വെച്ച വ്യാജീകരണി. ഇത് പറ്റിക്കുക ചതിക്കുക എന്നൊക്കെയുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കും. പക്ഷെ പ്രയോഗത്തിലുള്ള ധാതുവല്ല. ശാക്തി വരുമ്പോ എന്ത് വരുന്നു? ഗ്രഹിജ്യാവുമായി ഗ്രഹിജ്യാവുമായി വിചാതി അവിടെ വന്നു. ഗ്രഹിജ്യാവായി വേദി വഷ്ടി വിചതി പൃച്ഛതി പൃച്ഛതി ഭൃജതി സമ്പ്രസാരണം വന്നു വന്നു വിചതി ലട്ടിൽ വരുമ്പോ വെച്ച് വെച്ച് ദത്തും വന്നു കഴിഞ്ഞാൽ സൂത്രം വരുന്നു. ലട്ടി അഭ്യാസ ഉപയോഗിച്ചു അഭ്യാസത്തിൽ സമ്പ്രസാദം വരുന്നു. സമ്പ്രസാദം അശുപൂർവം വന്നു വന്നു വരുന്നു ബി വെച്ച് അവിടെ എന്ത് വരുന്നു? ദത്തും വരുന്നതിന് മുമ്പ് തന്നെ സമ്പ്രസാരണം. എന്തുകൊണ്ട്? അപ്പോ ബിച്ചിന് ദത്തും വരുന്നു ഫലാതിശേഷം. ബിബിച്ചു ധാതു സേട്ടണോ എന്നിട്ടാണ് ചാന്തത്തിൽ വെച്ചില്ല. എന്തുവരുന്നു? ലുട്ടില് വെച്ചിത്ത അവിടെ സമ്പ്രസാരണം വരും. വിച്ചാത്ത ആശയല്ലെങ്കിലും സമ്പ്രസാരണം വരുമോ? എന്തുകൊണ്ട്? അപ്പം വരാമല്ലോ. ഇപ്പൊ എന്തോരും ലുങ്ങില് വെച്ച് ഇട്ട് വരുന്നോണ്ടേ സൂത്രം വരും. പദവർജാലം ദൃശ്യം വന്നു കഴിഞ്ഞാൽ നെട്ടിൽ നിഷേധിക്കും. പിന്നെ എന്തോരും അതോഹലാതല്ല കുഹു വികല്പമായിട്ട് വെറുതെ വരും. ആ വ്യാജ് ഇട്ടസിച്ച് ഇട ഇട്ടിസിച്ച് രൂപിച്ചു. അവ്യാജീത് അവ്യാജിഷ്ഠം വ്യാജു അവ്യാജി അവ്യാജിഷ്ഠം അവ്യാജിഷ്ഠ അവ്യാജിഷം അവ്യാജിഷ അവ്യാജ അല്ലെങ്കിൽ അവ്യജീത് അവ്യചു അവ്യജി അവ്യജിഷ്ഠം അവ്യജിഷ്ഠ അടുത്ത് അവ്യജിഷ്യത് വ്യച്ചേഹേ കുടാദിത്വം അനസി ഇതി തു നേഹ പ്രവർത്തത അനസീതി പരിദ്വാസേന കൃന്മാത്ര വിഷയത്വ. വ്യച്ചേഹേ കുടാദിത്വം അനസി എന്ന് പറഞ്ഞിരിക്കുന്നു. വെച്ച് ധാതുവിനെ കുടാദിയിൽ ഉൾപ്പെടുത്താം. അവിടെ പറഞ്ഞിരിക്കുന്നു അസ് പ്രത്യയം ഒഴികെയുള്ള പ്രത്യയങ്ങൾ പരത്തിലിരിക്കെ അസിരുന്ന വരാൻ പോകണ്ട. കുടാതിയിൽ വന്നാൽ എന്തോരും ബാങ്കുടാതി അഞ്ഞണിങ്ങിത്തും നിത്തുമല്ലാതെയുള്ള പ്രത്യയങ്ങളെല്ലാം ഗിത്താവും. എന്ന് വെച്ചാൽ ലുങ്ങിന് ആ വ്യാച്ച് സിച്ചെന്നിരിക്കുമ്പോ ഇവിടെ അസ് പ്രത്യം വരത്തിലുണ്ടോ? അസ് ഒഴികെയുള്ളിടത്തെല്ലാം ഇത് കൂടാതിപ്പെടുമെന്നാണ്. കൂടാതിപ്പെട്ടാൽ എന്തോരും ഞിത്താവും. അപ്പൊ അവ്യച്ച് സിച്ച് പരവരിക്കുമ്പോ ഞിത്തായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? എന്തോരും സംപ്രസാരണം വരും. വെച്ചിന് സംപ്രസാരണം വരും. അഭ്യാജി എന്നൊരു ശ്രദ്ധിക്കത്തിൽ അവിച്ച് പിന്നെ ഞിത്തായതുകൊണ്ട് പൂർവ്വത്തിൽ ഗുണവും വൃത്തിയോ എന്തെങ്കിലും വരുമോ? അവിച്ച് ചെയ്തെന്നൊരു വരും. ഇത് പ്രവർത്തിച്ചാൽ എന്താണ്? ഹേ കുടാദിത്വം അനസി എന്നുള്ള വാർത്തകം പ്രവർത്തിക്കുകയാണെങ്കിൽ ലുങ്ങില് അവ്യാജീതെന്ന് രൂപസിദ്ധിക്കത്തില്ല, അവിചീതെന്നേ വരത്തുള്ളൂ. പക്ഷെ ആ വാർത്ത ഇവിടെ പ്രവർത്തിക്കുന്നില്ലെന്നാണ് പറയുന്നത്. അതാണ് വിജയ കുടാദിത്വം അനസി ഇത് തന്ന പ്രവർത്തത്തെ നേഹ പ്രവർത്തത. എന്തുകൊണ്ട് പ്രവർത്തിക്കുന്നില്ല? അനസി എന്ന് പറഞ്ഞിരിക്കുന്ന പരിവിദാസമാണ്. പരിദാസത്തിന്റെ പ്രത്യേകത എന്താണ്? പരിദാസ സദൃഗ്രാഹി, സദൃശമായതിനെ ഗ്രഹിക്കത്തുള്ളൂ. എന്നാൽ ഇവിടെ അനസ് എന്ന് പറയുന്നത് കൃത്താണ്, കൃത്പ്രത്യമാണ് എന്ന് പറഞ്ഞാൽ അസ് ഒഴികെയുള്ള കൃത്പ്രത്യങ്ങൾ പരത്തിലിരിക്കുമ്പോഴേ ഈ വാർത്തയും പ്രവർത്തിക്കത്തുള്ളൂ. ഇവിടെ ലുങ്ങില് കൃത്പ്രത്യമാണോ ഇരിക്കുന്നത്? സിച്ച് അല്ല. അപ്പൊ ഇവിടെ അത് പ്രവർത്തിക്കത്തില്ല. മനസ്സിയുടെ അർത്ഥം പരിദാസമായതുകൊണ്ട് വെച്ചിനെ കുടാതിയിൽപ്പെടുത്തുന്നപ്പോ അസ് ഒഴികെയുള്ള കൃത്പ്രത്യം വരവേരിക്കും. കാരണം അസ് കൃത്താണ്, അസ് എന്ന് പറയുന്നത് കൃത്താണ്. അസ് ഒഴികെയുള്ള കൃത്പ്രത്യം വരവേരിക്കുമ്പോൾ മാത്രമേ വെച്ച് കൂടാതെ പെടത്തുള്ളൂ. ഇവിടെ നിങ്ങള് അസ് ഒഴികെയുള്ള കൃത്പ്രത്യമല്ല, അതുകൊണ്ട് കൂടാതെയിൽ പെടുന്നില്ല, അതിന്റെ കാര്യങ്ങളും വരുന്നില്ല. നമ്മൾ പറയുന്നത് വെച്ചേഹേ കുടാതിത്വ അനസീത്തിത്വ നേഹ പ്രവർത്തത, അതുകൂടെ പ്രവർത്തിക്കുന്നില്ല. അത് അത് കൃത്യ അധികാരത്തിൽ വരണ്ടേ? കൃത്യ അധികാരത്തിൽ വരണം. തദ്ധിതം കൃത്ത് ആ അധികാരങ്ങളിൽ വരുന്നതിന് കൃത്യ കുടാതിത്വം അനസീതി പ്രവൃത്തി അനസീതി പരിദാസേന കൃൻ മാത്ര വിഷയത്വ കൃത് മാത്രം ആ കൃത് പ്രത്യയങ്ങൾ പരത്തിൽ വരുക മാത്രമേ ഇത് പ്രവർത്തിക്കത്തുള്ളൂ. ചുരുക്കത്തിൽ വിജയ കുടാതിത്വം അനസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇവിടെ ലുങ്ങില് സിച്ച് അസ് ഭിന്നമായൊരു പ്രത്യയമാണെങ്കിലും ഇവിടെ കുടാതിത്വം വരുന്നില്ല. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ച രൂപം തന്നെ പരത്തിലെ സ്വിച്ചിങ് ഇത്താവുന്നില്ല. ഉച്ചി ഉഞ്ചേ ഉച്ചി ധാതുവിന്റെ പ്രത്യേകത എന്താണ്? ഇത് തായുണ്ടെന്ന് വരും നുമ്മോന്ന്. ഇതിത്തോ നുമ്മോന്ന് കഴിഞ്ഞാൽ എന്തുവരും? അസ്താവധാന ജരി അനുസരിച്ച് ഉഞ്ച് ധാതു ഉഞ്ചതി ഉഞ്ചതി അത് താഴെ കൊടുത്തിട്ടുണ്ട്. ഉഞ്ച കണശ ആദാനം കണിശാദ്യ അർജുനം ശീലം യാദവകോശം. യാദവകോശം എന്ന് പറഞ്ഞാൽ അമരകോശം പോലെ തന്നെ ഒരു കോശമുണ്ട്. ആ കോശത്തിൽ അർത്ഥം കൊടുത്തിരിക്കുകയാണ്. ഉഞ്ച ശബ്ദത്തിന്റെ അർത്ഥം എന്താണ്? കണശ ആദാനം കണിശാദ്യ അർജുനം ശീലം. ഈ പറയുന്ന പഴയ കാലത്ത് വലിയ ദാരിദ്ര്യമായിരുന്നു പൊതുവെ ജനങ്ങൾക്ക്. ദാരിദ്ര്യം എന്ന് വെച്ചാൽ മൊബൈലിന്റെ ഒന്നും ദാരിദ്ര്യമല്ല, ഭക്ഷണം മനുഷ്യന് കിട്ടാനില്ല, ദാരിദ്ര്യമായിരുന്നു. അപ്പോ ഒരു കൃഷിക്കാരൻ തന്റെ വെള്ള കൊയ്ത് കറ്റ കെട്ടി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വയലിൽ നെൽമണികൾ ഉതിർന്നു വീഴും. പാവപ്പെട്ട ആൾക്കാർ അവിടെ പോയിട്ട് എന്ത് ചെയ്യും? ഇത് ഓരോന്നോരോന്നിട്ട് ഓരോ നെൽമണിയായിട്ട് അവിടെ വയലിലിരുന്ന് പെറുക്കിയെടുക്കും. കൃഷിക്കാരന് കുറച്ച് ഇതൊക്കെ ഉള്ളതുകൊണ്ട് അവൻ അതിന് പോകത്തില്ല. ഇത് പറക്കിയെടുക്കുന്നതിനാണ്, അങ്ങനെ പറക്കിയെടുക്കുന്നതിനാണ് ഉഞ്ചവൃത്തി എന്ന് പറയുന്നത്. ഉഞ്ചവൃത്തി പഴയകാലത്ത് ഭിക്ഷുക്കളും ഇങ്ങനെ ഉഞ്ചവൃത്തി സ്വീകരിച്ചിരുന്നു. പാവങ്ങളെല്ലാം ഇങ്ങനെ ആയിരുന്നു, ഇങ്ങനെ ഉഞ്ചവൃത്തി എന്ന് പറയും. ഇങ്ങനെ പറക്കിയെടുക്കുകയാണ് ഉഞ്ചഹ കണശ ആദാനം എന്ന് പറയുന്നത്. കണിശാദ്യാർജനം ശീലം. പിന്നെ മറ്റൊരു കൂട്ടരുണ്ട്, ഇവരാദ്യം വന്നത് പറക്കിയിട്ട് പോകും. അടുത്ത് ഫസ്റ്റിൽ വരുന്നവർ ഈ ഒടിഞ്ഞു വീഴുന്ന കതിര്, നെൽക്കതിര്, ധാന്യങ്ങളുടെയൊക്കെ കതിര്, അത് പറക്കുന്ന വേറൊരു കൂട്ടരുണ്ട്. അവർ വന്ന് പറക്കിപ്പോയതിന് ശേഷമാണ് മറ്റത്. അതിലതിലും ഇതൊക്കെ പഴയകാലത്ത് ജാതി വ്യവസ്ഥ അനുസരിച്ചാണ്. ഏറ്റവും താഴ്ന്ന ജാതിയാണെങ്കിൽ അവന് ഈ ചെറുതേ പറക്കാൻ പറ്റും. കുറച്ചുകൂടി നല്ല ജാതിയാണെങ്കിൽ അവൻ ഈ ശിലം, അത് കണിശം പറക്കാം. ഈ കത്തിര്, മുറിഞ്ഞു വീഴുന്ന കത്തിര്, അത് ഞാനും കണ്ടിട്ടുണ്ട്. കുട്ടിക്കാലത്ത് വയലിലൊക്കെ കൊയ്ത് കഴിയുമ്പോഴത്തേക്ക് പാവപ്പെട്ട ആൾക്കാർ വന്ന് ഈ കതിര് പറക്കുന്നു. പൊടിഞ്ഞു വീഴുന്ന കതിര് അവർ പറക്കും. അത് എന്തു പറയുന്നു? ശിലം, കണിശം, കതിര്, കണിശാദി അർജനം എന്ന് പറയുന്നത് ശിലവൃത്തിയാണ്. പഴയകാലത്ത് മനുഷ്യനൊക്കെ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കും. ഇന്ന് ആൾക്കാർ ഉഞ്ചവൃത്തിയില്ല, കണിശവൃത്തിയില്ല, കൃഷിയില്ല, പിന്നെ അല്ലേ ഇതൊക്കെ ഉണ്ടാവും. ഇന്നത്തെ പിള്ളേർക്ക് പടത്തിൽ വരച്ച് കാണിക്കുന്നു, ഇതാണ് കണിശം, ഇതാണ് കണശ, എന്നൊക്കെ. കാലം മാറി. പക്ഷെ വടക്കേ ഇന്ത്യയിലൊക്കെ പോയാൽ കാണാം. അപ്പൊ അതാണ് ഉഞ്ചതി എന്ന് വെച്ചപ്പോ എന്തായി? ഇങ്ങനെ പറക്കിയെടുക്കുക, ശേഖരിക്കുക. ചിനോതി എന്ന് പറയുമ്പോൾ തന്നെ ചിനോതി എല്ലാത്തിനും ഉപയോഗിക്കും. ഉഞ്ചതി എന്ന് പറയുന്നത് സാധാരണ ഈ ധാന്യങ്ങൾ പറക്കിയെടുക്കുന്നതിനാണ്. ബാക്കികളൊക്കെയാണ് ഉഞ്ചതി. ഒരക്ഷയില്ല. ഇജാദേശ ഗുരുമതോ അനുഷ, ഇജാതി ധാതുവാണ് ഇച്ച്. ഊ എന്ന് പറയുന്നത് ഇച്ഛിപ്പെടുന്നു. അതുകൊണ്ട് എന്തുവരും? മുഞ്ചധാതുവിൽ നിന്ന് പിന്നെ എന്തുവരുന്നു? ആമു എന്ന് കഴിഞ്ഞാൽ ആമഹ ലുക്ക്, പിന്നെ ക്രിഞ്ച് അനുപ്രയോഗിച്ചത് രടി, പിന്നെ ഇത്രയേ ഉള്ളൂ. ആം പ്രത്യേകത്തിൽ ക്രിഞ്ഞോ, അത് ആത്മനിയോഗമാണെങ്കിൽ. ഇവിടെ എന്താണ് പരസ്യം? അതുകൊണ്ട് എന്ത് വരുന്നു? ഉഞ്ചാം ചകാര ഉഞ്ചാം ചക്രതുഹു എന്താ ചക്ര എന്ന് വരും? ചക്രുവേ, അതെ ചക്രുവേ. അതെന്താ അങ്ങനെ വരുന്ന? ക്രാദ്യ അന്യോ ഡിസൈഡ് വരത്തില്ലേ? പിന്നെ അതുകൊണ്ട് എന്തൊരു ഉഞ്ചാം ചക്രുവ ചക്രുവ, പിന്നെ ഉഞ്ചാം ബഭുവ അഞ്ചാം ആസ അസധാത നമ്മൾ പഠിച്ചോ? ലിട്ടിലെങ്ങനെയാണ് ഒരു അഞ്ചാം ആസ എന്നുള്ളത്? എന്തോ എന്തുകൊണ്ട് അഞ്ചാം ഭഗവാന്ന് വരുന്നില്ല? ഭഗവാന്ന് പറഞ്ഞതിന് ഏതാ സൂത്രം? സൂത്രം അസ്തേർഭൂ എന്താ വരാത്തത്? ലിട്ടാർദ്ധാതു വേണം, സർവധാതു വേണം, പിന്നെന്താ ബഭുവാന്ന് വരാത്ത? ബഭുവാന്ന് നടത്തുന്നത് ആർദ്ധാതു അല്ലേ? അഞ്ചാം ആസാന്ന് എന്തുകൊണ്ട് വന്നു? അഞ്ചാം ബഭുവാന്ന് കാരണം അസധാതുവിന്റെ ലിട്ടില് ബഭുവാന്നാ വരുന്നത് അസ്തീർഭൂ. ഇവിടെ എന്തുകൊണ്ട് അഞ്ചാം ആസാന്ന് വന്നു? ഇത് പഠിച്ചപ്പോ ചോദിക്കാൻ പറ്റില്ല, ഇപ്പൊ ചോദിക്കും. കാരണം എന്തുകൊണ്ടാണോ കൃഞ്ചാനുപ്രയോജ്യത ലിഡി എന്ന് പറയുന്നിടത്ത് കൃഞ്ഞെന്ന് പറയുന്നത് ഒരു പ്രത്യാഹാരമാണ്. ആ പ്രത്യാഹാരത്തിലാണ് കൃഭു അസുള്ളത്. അതിൽപ്പെട്ട അസാണ് ഇവിടെ അനുപ്രയോഗിച്ചത്. അതുകൊണ്ട് അസുധാതുവല്ല, അസ്തീർഭു വരുന്നില്ല. അടുത്ത് ലുട്ടില് ലുട്ടില് ഉഞ്ചിത ആ ഉ ഇരിക്കുന്നിടത്തെ സൂത്രം വരുന്നു. അവിടെ വന്ന എന്തൊരു ഔഞ്ചത് ഉച്ചാത്തെന്നാണോ വരുന്നത്? എന്തുകൊണ്ട് നഗാരം ലഭിച്ചില്ല? അനിത അനിത ഉദായ കിങ്തി ഇദിത്താണ്, അതുകൊണ്ട് ലോഹിക്കുന്നില്ല. അതുകൊണ്ട് ഉഞ്ചിയാതെന്ന് തന്നെ വരും, ഉച്ചാതെന്നല്ല. അടുത്ത് വൃച്ച ഗതി ഇന്ദ്രിയ പ്രളയ മൂർത്തിഭാവേഷു. ഇന്ദ്രിയപ്രളയം എന്ന് വെച്ചാൽ ഉറക്കം. ഋച്ഛ ധാതുവാണ്. ഇവിടെ ചകാരത്തിന് മുമ്പിൽ ഒരു ചകാരം വന്ന് എങ്ങനെ വന്നാണ്? ചേച്ച തുക്കുവും നിശ്ചുത്വവും വന്നാണ് ഋച്ഛന്നായത്. പൂർവ്വത്തിൽ ഹ്രസ്വമായതുകൊണ്ട് ഋച്ഛ തീ ഋച്ഛതി ലിട്ടിൽ വരുമ്പോ സൂത്രം വരുന്നു. ആ ജാതിശ ഗുരുമതോ പക്ഷെ വരുന്നില്ല. എന്തുകൊണ്ട്? അനുരിച്ച എന്ന് പറഞ്ഞോണ്ട്. പക്ഷെ എരിഞ്ചാം ചകാര എന്നുള്ള പ്രയോഗമുണ്ട്, അതെങ്ങനെ വന്നു? ഉണ്ടോന്ന് എനിക്കറിയത്തില്ല. ഉണ്ടായാൽ എരിഞ്ചാം, എരിഞ്ച ശബ്ദത്തിന്റെ ദിതിയാകോ വചനം. എരിഞ്ചാം പരത്തിൽ എന്ത് വന്നിരിക്കുന്നു? ചക്കാര. അങ്ങനെയൊക്കെ പ്രയോഗിക്കാം. പക്ഷെ ഋഞ്ചാം തഥാ ചക്കാര എന്ന് ലിട്ടില് രൂപം വരത്തില്ല. വിജാതീശ ഗുരുമതോ അനൃച്ഛയെ നിഷേധിച്ചു. അതുകൊണ്ട് എന്തോരും ഋച്ഛ എന്ന് തന്നെ ഇരിക്കുന്നു. ലിട്ടില് ദിത്വം വന്നു. ഋച്ഛ അഭ്യാസത്തിന് എന്ത് വരുന്നു? അതാണോ ഋച്ഛത്തിറുതാം പഠിച്ചിട്ടുണ്ട? ഗുണം വരുന്നു. എങ്ങനെ ഋച്ഛതി? ഉരത്ത് വരൂ. ഉരത്ത് വന്നാൽ എന്ത് വരും? ആ വരും. ആ അഭ്യാസം ആദ്യം ഉരത്ത് വരും. ആദ്യ അഭ്യാസ കാര്യങ്ങളെല്ലാം വരും. അപ്പൊ എറിച്ച എറിച്ചാന്നിരിക്കുമ്പോ എന്ത് വരുന്നു? ആദ്യം അഭ്യാസ കാര്യം വരുന്നു. ഉരത്ത് രപരം ഫലാധിശേഷം വരുമ്പോ എന്തായി? ആ എറിച്ച ആക്ക് എന്ത് വരുന്നു? അതാ ആദേഹി. അപ്പൊ എന്ത് വരുന്നു? ആ എറിച്ച എറിച്ചക്ക് എന്ത് വരും? എറിച്ചതി ഋതാം പ്രകാരം ഗുണം വരുമ്പോ എന്തായി? ആ ഋച്ഛ. ഇവിടെ സൂത്രം വരുന്നു തസ്മാൻ തൊട്ട് ദ്വിഹല. എന്താണ് എന്റെ വൃത്തി? ദ്വിഹല ധാതു ദീർഘാത്പരസ്യ നുട്ട്. നുട്ട് വരും. രണ്ട് ഹലുള്ള ധാതുക്കളിൽ ദീർഘമായ ആകാരത്തിന്റെ പരത്തിൽ നുട്ട് വരും. എന്നാണ് ദീർഘം വരുന്നതിന്റെ പരത്തിൽ നുട്ട് വരും. അപ്പോൾ ഇവിടെ അതിനൊരു തടസ്സമുള്ള എന്താണ്? ആ രേച്ച മൂന്ന് ഹല്ലുണ്ട് ഗുണം വന്നപ്പോ. പിന്നെങ്ങനെ വരും? അതിനു വേണ്ടിയിട്ടാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ദിഹൽ ഗ്രഹണസ്യ അനേഹൽ ഉപലക്ഷണത്വാത്തുന്നുട്ട്. അതായത് തസ്മാൻ നുട്ട് ദ്വിഹല. ദ്വിഹല എന്നവിടെ പറഞ്ഞത് ഉപലക്ഷണമായിട്ടാണ്. ഉപലക്ഷണം എന്ന് വെച്ചാൽ സ്വബോധകത്വസതി സ്വഇതര ബോധകത്വം. ഉപലക്ഷണമായ ഒരു ശബ്ദം പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിനെയും ബോധിപ്പിക്കും, അത് ഇതരമായതിനെയും ബോധിപ്പിക്കും. ദ്വിഹല്ലെന്ന് പറഞ്ഞ് ഉപലക്ഷണമായതുകൊണ്ട് രണ്ട് കല്ലുകളെയും ബോധിപ്പിക്കും, മൂന്ന് കല്ലിനെയും ബോധിപ്പിക്കും. തൽക്കാലം മൂന്ന് കല്ല്. അതാണ് ഇവിടെ പറയുന്നത് ദ്വിഹൽ ഗ്രഹണസ്യ. ദ്വിഹൽ ഉച്ചാരണം. ഗ്രഹണം എന്ന് വെച്ചാൽ ഉച്ചാരണം. എവിടെ? എവിടെ? ഏത്? ഇവിടെ തസ്മാൻ ദ്വിഹല എന്ന് പറയുന്നിടത്ത് ദ്വിഹൽ എന്ന് വിചാരിച്ചത് അനേഹൽ ഉപലക്ഷണത്വ. അത് അനേകഹല് ഉപലക്ഷണമായതുകൊണ്ട് നുട്ട് നുട്ട് വരുന്നു. അപ്പൊ ഇവിടെയും വരാം. എന്താ? അപ്പൊ ആ ന ആ ര ആണർച്ച. അപ്പൊ ദ്വിത്വം വന്ന് അഭ്യാസകാര്യം വന്ന് ഗുണം വന്ന് അഭ്യാസന ദീർഘം വന്ന് ദീർഘത്തിന്റെ പരത്തിൽ നിട്ട് വന്നു കഴിയുമ്പോ ആനർച്ച ആനർച്ചതുഹു. ഛാന്തത്തിൽ ഏതൊക്കെയാണ് അനുട്ട് ധാതുകൾ? പ്രത്യേക. അപ്പൊ ഇവിടെ ഇട്ട് വരും. എന്തുവരുന്നു? ആ എറിച്ചാന്നിരിക്കുന്നിടത്ത് ആട്ട് വന്നിട്ട് എന്ത് വരുന്നു? ആടച്ചവൃതി വന്നിട്ട് ആർച്ചത്. അർച്ചിഷ്ടാം ഉത്സർഗേ ഊദ് ജായാണ്. എന്ത് സംഭവിച്ചു? ആണോ സ്തുത്വം വന്നു, ജ വന്നു. ഉജ്ജ ഉജാലേക്ക് എതിന്നുണ്ടായ ഉജ്ജ ഉത്സർഗം എന്ന് പറഞ്ഞ തെജിക്കുക, ഉപേക്ഷിക്കുക. ഉജ്ജതി ഉജ്ജതി ലിട്ടിലേത് വരുന്നു ഉജാദേശ ഗുരുമതോ ഉഞ്ചാം അത്രേ ഉള്ളു, അത്രേ ഉള്ളു. മടിയാണ് മടി. ഉഞ്ചാം അവസാനം പറഞ്ഞ എന്തോന്ന് ആസ്മയെന്ന ആസ്മ ഇതിന്നുണ്ടാവില്ല. ലുഭ വിമോഹന ലുഭ സപ്തി ലുഭതി മോഹിപ്പിക്കുക, മോഹിപ്പിക്കുക. ലോഭം എന്നൊക്കെ പറയുന്നില്ലേ, ലുഭതി ലുലോഭ ഭാന്തത്തിലേതൊക്കെയാണ് അൻട്ട് ഒന്നല്ലോ, ഒന്നില്ലേ? ലഭാണ് ഇത്. അപ്പൊ എന്ത് വരുന്നു? ലുലോഭിത ലുലുഭ അവിടെ വരുന്നു എന്താണ്? ഈശ സഹ ലുഭ ഋഷ പരിഷ ഇച്ഛത്യാദേഹ പരസ്യ താതേരാർദാസി ഇട്ട് വാസ്യ ഇവിടെ ഇട്ട് വികല്പം ഇരിക്കുന്നു ഒരു സ്ഥലത്തേ ഉള്ളൂ, തകാരം ആദിയിൽ വരുന്ന അർത്ഥം. അതെവിടെ ലുട്ടില് മാത്രം ഇഷയാണ്. അതാണ് ഇച്ഛതി എന്ന് പറഞ്ഞത്. ഇച്ഛ ധാതു ഷഹമർഷനെ ലുഭ വിമോഹനെ ഋഷ ഋഷി ഹിംസായ ഇത്രയും ധാതുക്കളുടെ പരത്തിലിരിക്കുന്ന തകാരം ആദിയിലുള്ള ആർദ്ധാതുവത്തിന് ഇട്ട് വികല്പം വരുമ്പോൾ ലോഭിത്ത ഇട്ട് വരുമ്പോൾ ഗുണം വന്നിട്ട് ലോഭിത വിട്ടു വരാത്ത പക്ഷത്തിൽ ലുഭ് ഗുണം വന്ന് ലോഭ് താന്നിരിക്കുമ്പോൾ എന്ന് വരുന്നു ജഷസ്ത ദുർദോത ജലാഞ്ജസ്യ വന്നിട്ട് എന്തായി ലോബ്ധ ബാക്കിയൊന്നും വ്യത്യാസമില്ല ലോഭിഷ്യതി ഇവിടെ എന്തു വരുന്നു ആ ലുഭ എന്നിടത്ത് എന്തു വന്നു ഗുണം അലോഭീത് ഇതിൽ നിന്നാണ് നമ്മൾ സാധാരണ മലയാളത്തിൽ ഉപയോഗിക്കുന്ന ഒരു വാക്ക് വരുന്നത് ഏതാണ് ലോഭം സാധാരണ ഉപയോഗിക്കൂ പ്രലോഭനം ഉപയോഗിക്കാറില്ലേ അടുത്ത് തൃപത്രംഭതൃപ്തവും തൃപതി വീട്ടില് താതൃപ് അവിടെ എന്ത് വരുന്നു ഗുണം വരുന്നു തതർപ്പ താതൃപ് അത് ഗുണം വരുന്നില്ല തതൃപ്പതു തതൃപ്പു തൃപ്പ് സേട്ടോ അനട്ടോ ആപ് തിപ്പ് ആപ് ചുപ്പ് ത്രയോദശ അന്നിട്ടാണ് അതുകൊണ്ടെന്ത് വരുന്നു തൃപ്യാണ് ഓ ഇത് തൃപ്പാണല്ലേ ശരി അപ്പൊ പിന്നെ വേണ്ട അപ്പൊ എന്ത് വരുന്നു സേട്ടാണ് അപ്പൊ എന്ത് വരുന്നു തതർപ്പ് തതർപ്പിത തതൃപതു അടുത്തെന്ത് വരുന്നു തർപ്പിത ഇവിടെ നേരെ എഴുതിയിരിക്കല്ലേ പിന്നെന്താ ഇത്ര സംശയം തർപ്പിത തർപ്പിത ഇവിടെ ഗുണം വരുമോ ഗുണം വരും തടയാനൊന്നുമില്ല അതിന് ഗുണം വരും ഇപ്പൊ എന്ത് വരുന്നു ആ ഗുണം വരുന്നതിന് തടസ്സം തടസ്സം ഏതിനാ ഉള്ളത് വൃദ്ധയ്ക്ക് അതർപ്പീത് തൃംഭ് അടുത്ത് വരുന്നു തൃംഭ് തൃപ്തവ് തൃംഭ് ശാ തീന്നിരിക്കുമ്പം തൃംഭ് ശാ നിരിക്കുമ്പോ സൂത്രം വരും അനിതാര വിപത്തായ കിങ്തി അതായത് ഇവിടെ ഇരിക്കുന്ന തൃംഭില മകാരം എന്ന് പറയുന്നത് നകാരത്തിന് അനുസ്വാര പരസവർണം വന്നാണ് അതുകൊണ്ട് എന്തു വരുന്നു ഈ അനുസ്വാരം വന്നും പരസവർണം വന്നു എന്നും ആർക്ക് വിഷയമല്ല എന്തുകൊണ്ട് അസിദ്ധം അനുസ്വാര പരസവർണ്ണം ഒന്നും അതിന് പ്രശ്നമില്ല. അതുകൊണ്ട് ഉപധായായ നകാരത്തിന് ലോമം വരും. അപ്പൊ എന്താ ഈ തൃഭാന്നിരിക്കുമ്പോ എന്ത് വരുന്നു? സേ തൃംഭാദീനാം നും മച്ച ആ അതിന് സ്വന്തമായിട്ടുണ്ടായിരുന്ന നകാരം അനുദ ഹലോപദായ കാരണം ഇതിത്തല്ല, അതുകൊണ്ട് പോയി. അപ്പം പറയുന്നു ഷേ ശവരമിരിക്കുമ്പോ ത്രിംഭ ദുംബ് നുംബ് ഇങ്ങനെ കുറെ ധാതുക്കളുണ്ട്. ത്രിംഭാദികൾ എന്ന് പറയുന്ന അതാണ്. അത് കഴിഞ്ഞ് നകാരം ഉപതയിൽ വരുന്ന കുറച്ച് ധാതുക്കൾ തുതാദിയിലുണ്ട്. ആ ധാതുക്കളെയാണ് ത്രിംഭാദി എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിനെല്ലാം എന്ത് വരും? നും വരും. ചോദിക്കുന്ന നുമ്മുണ്ടല്ലോ, പിന്നെ എന്തിനാ നും വരുന്നത്? ഉള്ളത് പോയി പുതിയത് വരുന്നു. പുതിയത് വന്നു കഴിഞ്ഞാൽ അനുസ്വാരം പരസവർണം വന്നിട്ട് എന്തൊരും ത്രിംഭ വീണ്ടും വരും. അനുദാരോപദായക ഹിന്ദി കാരണം ഇത് ഇതിത്താണോ? അപ്പൊ പിന്നെ വീണ്ടും വന്നിട്ട് ലോകം എന്തുകൊണ്ട്? ഇതാണ് സാമർത്ഥ്യം. ഇപ്പൊ ത്രിംഭാദി എന്ന് പറഞ്ഞാൽ ഏതാണ് എന്നുള്ള പ്രശ്നം വരും. അതിനാണ് പറയുന്നത് ആദിശബ്ദ പ്രകാരേ. പ്രകാരം എന്ന് വെച്ചാൽ സദൃശം. ഇവിടെ ആദി എന്ന് പറയുന്നത് കൊണ്ട് സദൃശ അർത്ഥം എടുക്കണം. എന്ന് വെച്ചാൽ തുടങ്ങിയവ എന്നല്ലേ നമ്മൾ പറയുന്നു. എന്ന് വെച്ചാൽ അടുത്ത് വരുന്നതായിരിക്കണം. അടുത്ത് വരുന്നതല്ല, പിന്നെയോ അതുപോലെയുള്ള എന്താണ് അതിന്റെ സാദൃശ്യം? തേന ഏത്ര നകാര അനുഷക്താഹ, നകാരം അനുഷക്തമായിരിക്കുന്നവ, നകാരം കൂടിച്ചേർന്നിരിക്കുന്നവ. എവിടെ? ഉപതയിൽ. ഈ തുദാദിയില് നകാരം അനുഷക്തമായിരിക്കുന്ന കൂടിച്ചേർന്നിരിക്കുന്ന കുറച്ച് ഇനിയും വരും. അവ തേ തൃംഭാദേഹ, അതാണ് തൃംഭാദികൾ. അതുകൊണ്ട് ഇവിടെ വീണ്ടും ഇത്രയൊക്കെ സംഭവിച്ചിട്ടും വീണ്ടും എന്ത് തന്നെ വന്നു? തൃംഭതി. ബാക്കി ലിട്ടിൽ വരുമ്പോഴോ ത്രിംബ് ത്രിംബ് അഭ്യാസ കാര്യം വന്ന് അഭ്യാസത്തിൽ തൃവുള്ളതുകൊണ്ട് ഒരു തിരുവര ഹലാതി ശേഷം വന്ന് ത്രിംബ് തത്രംബ ഉപദാ അത് ഉപദായ വരുമോ? എന്തുകൊണ്ട് തത്രംബ് അത് സന്ദരിക്കുമ്പോൾ ഉപദായക്ക് ഇന്ത്യ വരുമോ? ആണോ? ആ ഇവിടെ കിത്തേ ഇല്ല. എന്തുകൊണ്ട്? അസമയകാലിട്ട് കിത്ത്, അതുകൊണ്ട് അതും വരത്തില്ല. തത്രംബധുഹു തത്രംബഹു അടുത്ത് തമ്പ പോയോ? അവിടെ എന്തോരം വ്യാസ പരസ്യദുഷ്ടതാത്വ അനിതാലഭുതായ നീതി പ്രകാരം എന്തോരം നുമ്മ ലോപിച്ചിട്ട് എന്തോരം തൃപ്യാത് തൃപ്യാത് എങ്ങനെ? ഇപ്പൊ എന്ത് വരുന്നു? തൃപ്യാത് ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? സേ തൃംഭാദീനാന്നും വാച്യ. ഇവിടെ സേ ഉണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് ലെട്ടിലും, ലെട്ടില്ലെങ്കിൽ ലോപിക്കത്തില്ല. പക്ഷെ ലട്ടിൽ കിത്ത് അല്ല. ഇവിടെ എന്ത് വരുന്നു? ഇവിടെ കിതാശിഷി കിത്താണ്. അപ്പൊ ലോപിക്കും. ശേ ശാപരത്തിലിരുന്നാൽ നുമ്മു വരാം, അത് വിരിക്കുന്നില്ല. അപ്പൊ എന്തുവരും? തൃപ്യ. ഒന്നും അധികം പ്രയോഗത്തിലുള്ള ധാതുക്കളല്ല. തൃപ്പ് ധാതുകൊണ്ട് തൃമ്പൊന്നും അങ്ങനെ പ്രയോഗിക്കാം. മൃഡ പ്രിട സുഖനെ സൂഹിക്കുക, സൂഹിപ്പിക്കുക എന്നൊക്കെയുള്ള അർത്ഥം. മൃഡ തീ മൃഡതി മൃഡ് മൃഡ് അഭ്യാസപുരത്തരവരും അതിനാ ശേഷം മാ മൃഡ് ഗുണം വന്ന് മമർഡ മമൃഡ് അതുഹു മമൃഡ അതുഹു മമർഡിത ഗുണം വരുന്നു. അമർഡീത് അമർഡിഷ്ഠാം അമർഡിഷ്യത് അതുപോലെ തന്നെ പ്രിഡ, അതിനും വ്യത്യാസമൊന്നുമില്ല. എങ്ങനെ വരുന്നു? പ്രിഡതി പപർഡ പബ്രഡതുഹു അതിന്നാണ് മൃഡൻ ഒക്കെ ഉണ്ടാകുന്ന രീതിയിൽ. മൃഡ എന്ന് പറഞ്ഞാൽ ഇത് തന്നെ സുഖം. സുഖിക്കുക സൂചിപ്പിക്കുക സുഖം. മൃഡൻ സുഖം എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കും. മൃഡശബ്ദം മൃഡാനന്ദ എന്നൊക്കെ പറയും. അല്ല, കട്ടി പിടിച്ച ആനന്ദം. ഡബിൾ ആനന്ദം. മൃഡം എന്ന് പറഞ്ഞാൽ തന്നെ ആനന്ദമാണ്. അതിൽ പിന്നെ ആനന്ദം കൂടെ ചേർത്ത് എന്തായിരിക്കും? ആനന്ദാനന്ദം. പ്രിഡ എന്നും അങ്ങനെ പ്രയോഗിക്കുന്നതല്ല. ശുനകത്തോ, ഇതിൽ നിന്നാണ് എന്തുണ്ടാകുന്നത്? ശുനകൻ. ഇതിൽ നിന്നാണ് ശുനകൻ. ഗതോ ഗമിക്കുന്നുവെന്ന പേരും അതുകൊണ്ട് അങ്ങനെ വന്നു. അവരടുത്ത് എപ്പോഴും ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ട് നടക്കുന്ന കാണാറുണ്ട്. അവന പേര് വന്ന അങ്ങനെയാണ്, ശുനകൻ. ശുനതി ശ്വ ഇതിൽ നിന്നല്ല ടോശി ഗതി വൃദ്ധിയോ അവിടെയും ഗതി തന്നെ നിശ്വ വരുന്നു അതിന് വകാരം കൂടെ നിശ്വ ഡോശി ഗതി വൃദ്ധിയോ അതും ഇത് തന്നെയാണ് അവൻ എപ്പോഴും ഇങ്ങനെ ഓടി നടക്കും അങ്ങനെയൊന്നും ഉപയോഗിക്കാറില്ല ഇത് അധികം അങ്ങനെ ക്രിയാരൂപത്തിൽ ഉപയോഗിക്കാറില്ല ക്രിയയായിട്ട് ഉപയോഗിക്കാറില്ല അഹം സുനാമി എന്നൊന്നും പ്രയോഗിച്ചു കളയരുത് പ്രയോഗിക്കാറില്ല അർത്ഥം തന്നെ മാറിപ്പോവും അടുത്ത ലെട്ടില് ശുശുനതുഹു ശോനിത ഗുണം വരുന്നു ഇഷു ഇച്ഛായം ധാരാളം പ്രയോഗിക്കുന്ന ധാതുവാണ് ഇഷ് ഏ സൂത്രം വരുന്നു ഇഷു ഗമിയമാം ഇച്ഛ വന്നു കഴിഞ്ഞാൽ എന്തുവരും തുക്ക് സൂത്രം ഇച്ഛ തുക്ക് വന്നാൽ എന്തുവരും സ്തുത്വം എന്തുവരുന്നു ഇച്ഛ എന്ന് വരുന്നു ഇഷു ധാതുവിൽ നിന്നാണ് ഇച്ഛ വരുന്നത് ഇഷു ഗമിയമാം ഇച്ഛ തുക്ക് സ്തുത്വം ഇച്ഛതി ഇച്ഛതി ലുട്ടിൽ വരുമ്പോ ഇഷ് ഇഷ് ഹലാദിശേഷ ഈ ഇഷ് എന്നിരിക്കുമ്പോ എന്ത് വരുന്നു അതിനു മുമ്പേ അത് വരും പുകന്ത ലഘുബുദ്ധസിച്ച പ്രകാരം ഈ ഇഷ് എന്നിരിക്കുന്നിടത്ത് ഈ ഗുണം വന്ന് ഏ വന്നു കഴിഞ്ഞാൽ ആ പറഞ്ഞ സൂത്രം വരും ഏതാണ് അഭ്യാസസ്യ അവസവർണ പ്രകാരം എന്തുവരും ഇയങ് വരും കാരണം അസവർണമായ അച്ച് എ ഇരിക്കുമ്പോൾ ഇയങ് വന്നിട്ട് ഈഷ ഇഷ എന്നിരുന്നു ദിത്വം വന്നു ഇഷ് ഹലാദിശേഷ ഈ ഇഷ് പൂന്തടിവേസ ഗുണം വന്ന് എ വന്നപ്പോൾ അസവർണമായ അച്ച് പരത്തിൽ വന്നു പൂർവ്വത്തിൽ എന്തുവരും അഭ്യാസസ്യ അസവർണ പ്രകാരം ഇഷ അതുസന്നിരിക്കുന്നിടത്ത് എന്തുവരും ഹലാദിശേഷ ഈ എന്തുകൊണ്ടാ ഇഷാദേ സഗുരുമതോ അനുഷ്ഠ പ്രകാരം ആ ഗുരുമാന ഈഷ അലാശേഷ ഈ ഇഷ എന്നിരിക്കുമ്പോ എന്ന് വരുന്നു അത് അത് എണ്ണിനാണ് ഇതേതാണ് ധാതു ഇഷ് എന്തുവരുന്നു ഈഷതുഹു ഈഷതുഹു ഈഷുഹു ശാന്തത്തിൽ ഏതൊക്കെ എണ്ണാനിട്ട് വന്നോ വന്നില്ലയോ വന്നില്ല. വരുന്നു ഈ ഏഷിത എന്നുവെച്ചാൽ ദത്തും വരുന്നു, അഭ്യാസകാര്യം വരുന്നു, ഈ ഇഷന്നിരിക്കുന്നു, പോകുന്ന ലഭിച്ച ഗുണം വന്നു, ഈ ഏഷന്ന് വന്നു. അഭ്യാസസ്യ അസവർണ ഏഷിത ഈഷദുഹു ഈഷ ഏഷ ഈശിവ ഈശിമ. ലുട്ടിൽ വരുമ്പോ സൂത്രം വരുന്നു തീഷ സഹ ലുഭ ഋഷ ഋഷ. അവിടെ തി ഇഷ എന്ന് വന്നു. ഇഷു പരവിരിക്കുമ്പോ എന്ത് വരുന്നു? ഇഷിന്റെ പരത്തിൽ തായിരിക്കുമ്പോ എന്ത് വരുന്നു? തീ എന്ന് പറഞ്ഞാൽ താ പരവരിക്കുമ്പോ എന്ത് വരുന്നു? അർദ്ധാദിവസിന് കൽപ്പായിട്ട് ഇട്ട് വരുന്നു. ഇട്ട് വന്നു കഴിഞ്ഞാൽ ഇഷു ഇട്ടിരിക്കുന്നു. ഇഷിന്റെ വികാരത്തിന് പോകുന്ന ദിവസ ഗുണം വന്ന് ഇഷു താന്നിരിക്കുന്നു. പോകുന്ന ദിവസ ഗുണം വന്ന് ഏഷിത തീഷ സഹ ലുഭ ഋഷ ഋഷ പ്രകാരം വികല്പമായിട്ട് ഇട്ട് വരുന്നു. ഇട്ട് വരുന്നില്ല. ഷ്ടുത്വം വന്നു. അടുത്തത് ഇച്ഛത ലിട്ട് കഴിഞ്ഞോ? രണ്ടും പറഞ്ഞല്ലോ. ഏഷീഷ്യാതി ഏഷിഷ്യതി ഗുണം വരുന്നു. ഏഷിഷ്യതി ലോട്ടിൽ വരുമ്പോ ഇഷു ഗമീയമ ഇച്ഛ വരുന്നു, തുക്ക് വരുന്നു, ശുത്വം വരുന്നു. ഇച്ഛത്തു അവിടെ എന്ത് വരുന്നു? ഇഷുഗമ്യ മാംസ വരുന്നില്ല. എന്തുകൊണ്ട്? ചിത്തില്ല. അപ്പൊ ഇഷ്യാദ് ഇഷ്യാദ് അടുത്ത് അവിടെ ഇഷ് പരത്തിൽ സിച്ചാണ് ഇട്ട് വരുന്നു. ഇട്ട് വരുന്നോണ്ട് എന്തുവരും? എന്താ വരുന്നത്? പുഗന്ധ ലഘുവിസ്യപ്രകാരം ഗുണം വരും. ഏഷ് എന്നിടത്ത് എന്തുവരും? ആടാജാജൻ അടച്ചു വന്നിരുന്നൊരു ഐഷീത് ഐഷിഷ് താം സിച്ചിനിട്ട് വരുന്നുണ്ട്. ഐശിഷ്ഠാം ഐശിഷുഹു ഐശിഹി ഐശിഷ്ടം ഐശിഷ്ഠ ഐശിഷ്ടം ഐശിഷു ഐശിഷ്യം